തന്നിൽ നിന്നും അന്യമായിരിക്കുന്ന താനെന്ന് പറഞ്ഞാൽ അവിടെ എന്തിനെടുക്കണം? സച്ചിദാനന്ദം താനെന്ന് പറയുന്നതുകൊണ്ട് സച്ചിദാനന്ദത്തെ ഇടണം. അതാണ് മുമ്പ് പറഞ്ഞത് ആനന്ദം അസ്ഥി അത് ഭാവം. താൻ സച്ചിദാനന്ദൻ, തന്നിൽ നിന്നും അന്യമായിരിക്കും എന്ന് പറയുന്നോണ്ട് എന്തിനാ എടുക്കണം? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ ഒഴികെയുള്ള സർവ്വതും, തന്റെ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പിന്നെ പുറമേയുള്ള പ്രപഞ്ചം, ഇതെല്ലാം അന്യം. ഇതെല്ലാം അസത്യം എന്നാ പറയും. അദ്വൈതികൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ത്? പ്രപഞ്ചം അസത്യമാണ്, മായയാണ്, മിഥ്യയാണ്, കൽപ്പിതമാണ്, ഭ്രാന്തിയാണ്, ഒരേ അർത്ഥമാണ് എന്ന അർത്ഥ വ്യത്യാസം. നമുക്ക് സത്യമായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം ഇങ്ങനെ അസത്യമാണെന്നും കല്പിതമാണെന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അദ്വൈതികൾ ഇങ്ങനെ പറയുന്നത്? എന്തിനു വേണ്ടി പറയുന്നു? ബ്രഹ്മം സത്യമാണ് സ്ഥാപിക്കാനാണെങ്കിൽ ബ്രഹ്മസത്യം എന്ന് പറഞ്ഞാൽ മതി. പ്രപഞ്ച അസത്യം എന്ന് എന്തിനു പറയണം? Why it is said? എന്നുള്ളതാണ് പ്രപഞ്ചം എന്തുകൊണ്ട് മിഥ്യ എന്ന് പറയുന്നു. പറഞ്ഞത് ശരി തന്നെയാണ്. അദ്വൈതി എന്തിനത് എപ്പോഴും പറയുന്നത് പ്രപഞ്ചം മിഥ്യയാണ്? ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അതൊക്കെ ശരിയാണ്, പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അദ്വൈതി അങ്ങനെ പറയാൻ നിർബന്ധിതനാകുന്ന എന്തുകൊണ്ട്? കാരണം അദ്വൈതി ഒഴികെയുള്ള ഒരു ആരു ഈ അദ്വൈതി പറയുന്നത് പോലെ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുന്നത്? കാരണം ഇവിടെ ചിന്തകന്മാരെന്ന് പറയുന്ന അദ്വൈതി മാത്രമല്ല, അദ്വൈതി പറയുന്നത് പോലെ പ്രപഞ്ചം മിഥ്യയെന്ന് പറയുന്നത് ആസ്തികന്മാരാരും പറയത്തില്ല. പിന്നെ നാസ്തികന്മാരിൽ പറയുന്നത് ബൗദ്ധന്മാർ, അവര് പറയും. ബൗദ്ധന്മാരുടെ ഒരു കൂട്ടർ പറയും, എല്ലാവരും പറയില്ല, ഒരു വിഭാഗക്കാർ പറയും, ക്ഷണിക വിജ്ഞാനവാദികൾ പറയും, ഇതൊക്കെ അസത്യമാണ്. അദ്വൈതി എന്തുകൊണ്ടങ്ങനെ പറയാൻ കാരണം? നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായൊരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ എന്താണ്? ഇത് കപ്പ് പ്രപഞ്ചമാണ്, സത്യമാണ്. കൽപ്പന, എന്റെ കൽപ്പനയാണെന്ന് പറയാൻ പറ്റില്ല. കൽപ്പന എന്നൊക്കെ പറയുന്ന നമ്മൾ എന്താണ്? കൽപ്പന കൊണ്ട് കവിത എഴുതും, കഥ എഴുതും, അതൊക്കെ അവിടെയൊക്കെയാണ് കൽപ്പന. കൽപ്പിച്ചിട്ട് പടം വരയ്ക്കും, അവിടെയൊക്കെയാണ് മനുഷ്യന്റെ കൽപ്പന. അദ്വൈതം പറയുന്ന അങ്ങനെയല്ല, ഇതൊരു കൽപ്പന എന്നാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. ഇത് പറഞ്ഞ നിങ്ങൾ അദ്വൈതം പഠിക്കുന്നവരായോണ്ടെന്ന് സമ്മതിച്ചു കൊടുക്കും, എന്നാ പോട്ടെ, തർക്കം വേണ്ട. പക്ഷെ അവിടെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അദ്വൈതി എന്തുകൊണ്ട് അങ്ങനെ പറയാൻ നിർബന്ധിതനാകും? Your explanation is fantastic, no doubt. But that is not the answer of my question. Where is the problem? My question is why? എന്തുകൊണ്ട് പറയുന്നു? അതാണ് എന്തുകൊണ്ടങ്ങനെ പറയാൻ നിർബന്ധിതരാണ്. ഒരു ഉത്തരമുള്ള കാരണം എന്താണോ, അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അദ്വൈതത്തിന്റെ ചിന്താരീതികളാണ്. അപ്പോൾ അവിടെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന് ഡയറക്റ്റായിട്ടൊരു ആൻസർ ഉണ്ടാവും. ആ ആൻസറാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കി പറയുന്നതൊക്കെ അദ്വൈതമാണ്, സംശയം. അദ്വൈതത്തിൽ നല്ല ആശയങ്ങളൊക്കെ പറയും, അത് പറയാൻ പോവുക. പ്രപഞ്ചം മിഥ്യയെന്ന് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? അദ്വൈതം അദ്വൈതി പറയാൻ നിർബന്ധിതനാകും. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, അദ്വൈതത്തിലെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. പക്ഷെ ചോദ്യത്തിന് ഉത്തരവുണ്ട്. ആ ചോദ്യത്തിന് എന്താണ് ഒരു പറയുന്നതൊക്കെ അദ്വൈതം തന്നെയാണ്. അതിനോടൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ടെന്ന്, ആ ചോദ്യത്തിൻ്റെ ഒരു കൃത്യമായ ഉത്തരവുണ്ട്. അതായത് നമ്മളൊരു ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിൽ എന്ത് ചെയ്യണം? ആൻസർ ഷുഡ് ബി പ്രിസൈസ്. അതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വളരെ കൃത്യമായി. മനസ്സിലായി? അതായത് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചം മിഥ്യയായാൽ മാത്രമേ ഇത് ജ്ഞാനം കൊണ്ട് നിവർത്തിക്കത്തുള്ളൂ, ഇല്ലാതാകത്തു. അതിനു വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തെ മിഥ്യയായി സ്വീകരിക്കുന്നത് അദ്വൈതത്തിൽ. അതാണ് അതിന്റെ ശരിയായ ഉത്തരം. അല്ലെങ്കിൽ മുമ്പ് മറ്റ് ദാർശനികന്മാരൊക്കെ പറയുന്ന പോലെ മറ്റു പല ഉത്തരങ്ങളും പറയും. ഉദാഹരണം ഇപ്പൊ വിശിഷ്ടാദ്വൈതം, അവര് ഈ ജ്ഞാനത്തെയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് എന്താണ്, ഒരു ജീവനും ജ്ഞാനം ഉണ്ടാകാം, പക്ഷെ ജ്ഞാനം കൊണ്ട് പ്രപഞ്ചം നിവർത്തിക്കില്ല, ഇല്ലാതാകത്തില്ല. പ്രപഞ്ചം ജ്ഞാനം കൊണ്ട് ഇല്ലാതാകണമെങ്കിൽ എന്ത് വേണം? ആ പ്രപഞ്ചം മിഥ്യ. അപ്പോ ജ്ഞാന നിവൃത്തി, നിവർത്തിക്കാന്ന് വെച്ചാൽ ഇല്ലാതാകും. പ്രപഞ്ചത്തിന് സംഭവിക്കണമെങ്കിൽ പ്രപഞ്ചം അസത്യമായാലേ കഴിയും. ഇത് എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് അദ്വൈതത്തിന്റെ ഒരു കോർ ഐഡിയയാണ്. ബാക്കി നമ്മൾ വിശദീകരിക്കുന്നതൊക്കെ അദ്വൈതം തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു പ്രധാന ആശയം എന്തുകൊണ്ട് പ്രപഞ്ചത്തെ മിഥ്യയായി സ്വീകരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാണ് ഈ ഒരു ഉത്തരമേ ഉള്ളൂ. ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? പ്രപഞ്ചം ജ്ഞാനം കൊണ്ട് നിവർത്തിക്കണമെങ്കിൽ അത് മിഥ്യയാലേ പറ്റും. അതെങ്ങനെ മനസ്സിലാക്കാം? ഇനി ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കും? ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഈ ആ കാര്യത്തെ നമ്മൾ ഇനി എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? അദ്വൈതത്തിന്റെ രീതി അനുസരിച്ച് യുക്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അത് കറക്റ്റാണ്. ഇവര് ആശയത്തെ പ്രപഞ്ചം ജ്ഞാനം കൊണ്ട് അപ്രത്യക്ഷമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് യുക്തി ആശ്രയിക്കേണ്ടി വരും. വേറെ ഒരു വഴിയും ഇനി ആരെങ്കിലും പറയുകയാണ് എനിക്ക് ജ്ഞാനം ഉണ്ടായി പ്രപഞ്ചം മറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. ആർക്കെങ്കിലും പ്രപഞ്ചം മറഞ്ഞെന്ന് വിചാരിച്ച് നമുക്ക് മറിയും. ഒരാളുടെ ഒരു ക്ലെയിമാണ്, അവകാശവാദമാണ്, എനിക്ക് ജ്ഞാനം ഉണ്ടായി പ്രപഞ്ചം മറഞ്ഞു പോയി. അതുകൊണ്ട് നമുക്കെന്താകണം? നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കാര്യത്തെ യുക്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. യുക്തിയിലൂടെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? എന്താണ് ഉദാഹരണം? യുക്തിയിലൂടെ മനസ്സിലാക്കുക. യുക്തിയാണ് ലോജിക് എന്ന് പറയുന്നത്. സാർ റീസൺ എന്ന് പറയും. റീസൺ ലോജിക് രണ്ടിനും വ്യത്യാസം. അവിടെ നമ്മൾ ഇവിടെ റീസണാണ്, യുക്തി എന്ന് പറയുന്നതാണ്, റീസണിങ് എന്ന് പറയുന്നതാണ്. അപ്പോൾ യുക്തിയിലൂടെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഉദാഹരണം വെച്ചേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഉദാഹരണം വെച്ച് ഒരു സിദ്ധാന്തത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിന്റെ ബാക്കിയായി പറയുന്നു. ഒരു ഉദാഹരണത്തെ മുന്നിൽ വെച്ച് ഒരു സിദ്ധാന്തത്തെ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിനാണ് എന്ന് പറയുന്നു യുക്തി വിചാരം എന്ന് പറയുന്നു, മനനം എന്നും പറയും. രണ്ടുമൊന്നു തന്നെ. ഇവിടെ മനനം എന്ന് പറഞ്ഞാൽ യുക്തി വിചാരം എന്ന് പറഞ്ഞാലും ഒന്ന്. ആദ്യം എന്താണ്? പ്രപഞ്ചം അസത്യമാണെന്ന് എന്തിനു പറഞ്ഞു? പ്രപഞ്ചം അസത്യമായാലേ അത് ജ്ഞാനം കൊണ്ടില്ലാതാകത്തുള്ളൂ. ഇത് നമ്മളെങ്ങനെ മനസ്സിലാക്കും? യുക്തി വിചാരത്തിലൂടെ. യുക്തി വിചാരം എങ്ങനെ ചെയ്യും? ഉദാഹരണത്തെ മുന്നിവെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഉദാഹരണത്തെ മുൻനിർത്തി സിദ്ധാന്തത്തെ മനസ്സിലാക്കുന്ന രീതിയാണ് എന്തു പറയുന്നത്? യുക്തി വിചാരം അല്ലെങ്കിൽ മനനം എന്ന് പറയും. അപ്പൊ ഇനി ഉദാഹരണത്തിന് പോകണം. അത് അദ്വൈതികള് സ്ഥിരം ഉപയോഗിക്കുന്നു, വളരെ പ്രാചീനമായി ഉപയോഗിക്കുന്നു. ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അത് കുറച്ചുകൂടെ വ്യക്തമാകാൻ വേണ്ടി നമുക്ക് രജ്ജു സർപ്പത്തെ എടുക്കാം. അതാണ് ഉദാഹരണം. അതിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അല്ല, നമ്മുടെ മുമ്പേ ഇരിക്കുന്ന പ്രപഞ്ചം മറഞ്ഞു പോയിട്ട് നമുക്കത് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ഇവിടെ കയറിനെ പാമ്പായിട്ട് ഭ്രമിക്കുന്നു. നമ്മൾ ഭ്രമം എന്ന് തന്നെ വിളിക്കുന്നു. അവിടെ സർപ്പത്തിന്റെ അനുഭവം നമുക്ക് പറയാം, അത് ബ്രഹ്മമാണെന്നോ മായയാണെന്നോ അസത്യമാണെന്നോ കൽപ്പനയാണെന്നോ എല്ലാം പറയാം. മിഥ്യയാണെന്നും ഇപ്പൊ പറയാം. സർപ്പാനുഭവം അത് ഇല്ലാതാകണമെങ്കിൽ എന്തുകൊണ്ട് ഇല്ലാതാകൂ? കയറിന്റെ അറിവുകൊണ്ട് ഇല്ലാതാകും. കയറിനെ അറിയുമ്പോഴേ അത് ഇല്ലാതാകും. കയറിന്റെ അറിവിനെ അദ്വൈതത്തിൽ എന്താ പറയുന്നത്? അധിഷ്ഠാനം ഞാൻ അവിടുത്തെ സർപ്പഭ്രമം അതിനെന്താ പറയുന്നത്? ആരോപം. സർപ്പഭ്രമത്തെ പറയുന്നത് ആരോപം. കയറിന്റെ അറിവിനെ കുറിച്ച് പറയുന്നത് അധിഷ്ഠാനം. അപ്പോ അധിഷ്ഠാനം ജ്ഞാനം കൊണ്ട് അതില്ലാതാകണമെങ്കിൽ, ഏതത് സർപ്പഭ്രമം ഇല്ലാതാകണമെങ്കിൽ അത് മിഥ്യയായിരിക്കണം, ഭ്രാന്തിയായിരിക്കണം, കൽപ്പനയായിരിക്കണം, ഇല്ലെങ്കിൽ അതില്ലാതാകത്തില്ല. കൽപ്പന ആയേ പറ്റും. ഇപ്പൊ കയറിന്റെ ജ്ഞാനം കൊണ്ട് സർപ്പം ഇല്ലാതാകണമെങ്കിൽ സർപ്പം എന്താവണം? ഒരു കൽപ്പന, ഒരു മിഥ്യയായിരിക്കും. ഇതേ യുക്തിയാണ് ഇനി പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രപഞ്ചം ഇല്ലാതാകണമെങ്കിൽ അതൊരു കൽപ്പനയായിരിക്കും, ഭ്രാന്തിയായിരിക്കും. അത് എങ്ങനെ ഇല്ലാതാകും? ജ്ഞാനം കൊണ്ട്. എന്ത് ജ്ഞാനം കൊണ്ട്? അതിന്റെ അധിഷ്ഠാന ജ്ഞാനം കൊണ്ട്. അധിഷ്ഠാനത്തെയാണ് ഇവിടെ പറഞ്ഞ് സച്ചിദാനന്ദം. അപ്പൊ സച്ചിദാനന്ദ ജ്ഞാനം കൊണ്ട് പ്രപഞ്ചം ഇല്ലാതാവണമെങ്കിൽ, മറഞ്ഞു പോകണം, പ്രപഞ്ചം മിഥ്യയായി പറ്റും, അത് അസത്യമാവണം. ഇതാണ് അദ്വൈതികൾ പറയുന്നത്. അദ്വൈതികളുടെ സിദ്ധാന്തമാണ്. അപ്പൊ സച്ചിദാനന്ദ ജ്ഞാനത്തിന് അധിഷ്ഠാന ജ്ഞാനം എന്ന് പറയും. കയറിന്റെ അറിവ്, കയർ എന്നുള്ള അറിവ് അധിഷ്ഠാന ജ്ഞാനം എന്ന് പറയുമ്പോലെ സച്ചിദാനന്ദ ജ്ഞാനത്തിന് എന്തു പറയും? അധിഷ്ഠാന ജ്ഞാനം എന്ന് പറയും. അങ്ങനെ പറയും. പിന്നെ പ്രപഞ്ചം ആരോപം എന്ന് പറയും, മിഥ്യയെന്ന് പറയും, കൽപ്പന എന്ന് പറയും. അപ്പോൾ അധിഷ്ഠാന ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രപഞ്ചം മറക്കുന്നു. ഈ ഒരാശയത്തെ ഇങ്ങനെ പെരുപ്പിച്ച് പെരുപ്പിച്ച് വലുതാക്കി വലുതാക്കി ചോദ്യങ്ങൾ ഉത്തരങ്ങളാക്കി വലുതാക്കി കൊണ്ടുവരുന്നതാണ് ഈ അദ്വൈതം എന്ന് പറയുന്നത്. അതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിന് വളർത്തി വളർത്തി വളർത്തിയെടുക്കുന്നു. വളർത്തി ഏത് പേര് വേണോ കൊണ്ടുപോകാം. ആകാശം മുട്ട ഇതിനെ വളർത്തിയെടുക്കാം. അതാണെന്ത് അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മിഥ്യ അസത്യം എന്നിവിടെ പറയുന്നത്. നാസ്തി ന ഭാതി എന്ന് പറയുന്ന അതുകൊണ്ടോ? അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കിയ അദ്വൈതത്തിന്റെ അടിസ്ഥാനം മനസ്സിലായി. ഇപ്പോ ജ്ഞാനം കൊണ്ട്, ജ്ഞാനത്തെ ഒന്നുകൂടെ പറയാം, അധിഷ്ഠാന ജ്ഞാനം കൊണ്ട് എന്നുവെച്ചാൽ സച്ചിദാനന്ദ ജ്ഞാനം കൊണ്ട് ഈ പ്രപഞ്ചം മറഞ്ഞു പോകണമെങ്കിൽ പ്രപഞ്ചം മിഥ്യയായാലേ പറ്റും. ഏതുപോലെ രജ്ജുവില സർപ്പം മറയുന്നത് പോലെ രജ്ജുജ്ഞാനം കൊണ്ട്. ഇതാണ്, അതാണ് അദ്വൈതികൾ ഈ പ്രപഞ്ചത്തെ അസത്യം മിഥ്യ എന്ന് പറയുന്നു. അതിന് വേണ്ടിയിട്ടാണ്. മറിച്ച് നോക്കുക, ഒരിടത്ത് ഒരു കയറ് കിടക്കുന്നു, ആ കയറിന്റെ പുറത്തൊരു സർപ്പം കയറിയിരിക്കുകയാണ്. നമ്മൾ നോക്കിയപ്പോ അവിടെ ഒരു സർപ്പം ഇരിക്കുന്നു, സൂക്ഷിച്ച് നോക്കിയപ്പോ അതിന്റെ അടിയിൽ ഒരു കയറുണ്ട്. ആദ്യം കാണുന്ന സർപ്പത്തെ അടിയിൽ കയറുമുണ്ട്. ശരി, കയറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സർപ്പം മറഞ്ഞു പോകും. എന്തുകൊണ്ട്? കയറുപോലെ സത്യമാണ് സർപ്പവും. സത്യമാണെങ്കിൽ അറിവ് കൊണ്ട് മറയത്തില്ല. മറിച്ച് അറിവ് കൊണ്ട് മറയണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കയറ് തന്നെ നമുക്ക് സർപ്പമായിട്ട് അനുഭവപ്പെടണം. കയറിന്റെ പുറത്ത് സർപ്പം വരുന്നാ പോലെ കയറ് തന്നെ നമുക്ക് എന്തായി അനുഭവപ്പെടണം. അതിനാണ് ഭ്രമം, ഭ്രാന്തി എന്ന് പറയുന്നത്. ആണ് ഈ ലോകം ഭ്രമമാണെന്ന് പറയുന്നത്. ഈ സച്ചിദാനന്ദം തന്നെ എന്തായി അനുഭവപ്പെടുന്നു? പ്രപഞ്ചമായി. ഇതാണ് ദ്വൈതി പറയുന്നത്. സച്ചിദാനന്ദം തന്നെ ഭ്രമമായി അനുഭവപ്പെടുന്നു. സച്ചിദാനന്ദത്തെ അറിഞ്ഞാൽ പിന്നെ ഈ ഭ്രമമില്ല, പ്രപഞ്ച അനുഭവമില്ല, പ്രപഞ്ചമില്ല. അത് മറഞ്ഞു പോയി. ആ ഒരു ഉദാഹരണത്തിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. ബ്രെയിനില് സംഭവിക്കുന്നത് കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മളീ പറയുന്ന എന്താണ്, അത് അദ്വൈത സിദ്ധാന്തത്തിന്റെ വ്യാഖ്യാനം പോലെയല്ല. അദ്വൈത സിദ്ധാന്തം വ്യാഖ്യാനിക്കുന്ന പോലെ അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ തന്നെ പറയുന്ന എന്താണ്, ഗഗന നീലം എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയുന്നു. അത് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും. അത് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മുടെ ബ്രെയിന് സംഭവിക്കുന്നത്. ഈ എന്താണ് ശരിക്കും നമ്മൾ പ്രകാശത്തെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു എന്നാണ് നമ്മുടെ ധാരണ, കണ്ണ് കാണുന്നു എന്നാണ്. പക്ഷെ പ്രകാശത്തെ കാണുന്നത് കണ്ണിന്റെ സഹായത്തോടുകൂടി ബ്രെയിനാണ്, ബ്രെയിനാണ് കാണുന്നത് എന്നാണ് ന്യൂറോ സയൻസ് പറയുന്നത്, അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രം പറയുന്നത്. ഈ അദ്വൈതി വിശദീകരിക്കുമ്പോലെ എന്താ, അദ്വൈതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം എന്താണ് അറിവ് വിഷയം ഇങ്ങനെ രണ്ടായി തിരിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തത്. അവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്നെന്താണ് അറിവ്, മറ്റൊന്ന് അറിയുന്ന വസ്തു. ഇങ്ങനെ രണ്ടായിട്ടാണ്. ബ്രെയിനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തകിടം മറിയും. അവിടെ പറയുന്നത് എന്താണ്, ഇപ്പോ സൂര്യന്റെ പ്രകാശം നമ്മുടെ കണ്ണിന്റെ ഉള്ളിലിരിക്കുന്ന എന്താണ് റെറ്റിനി പതിവ്, ഇവിടെ ഒരുപാട് സെല്ലുകളുണ്ട്. പിന്നെ പൊതുവെ പറയുന്നത് റോഡ്സ് ആൻഡ് കോൺസ്. പ്രകാശം നമ്മളിങ്ങനെ കാണുന്നത് ഒരു വൈറ്റ് ആയിട്ടാണ്. ഇപ്പൊ പുറത്ത് നോക്കിയാൽ കാണുന്നത് വൈറ്റ് ആണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, എന്താണ് ഈ പ്രകാശത്തിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഇത്രയും കളറുകളുണ്ട് ഈ വൈറ്റ് പ്രകാശത്തിൽ തന്നെ. പഠിച്ചിട്ടുണ്ടോ? ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട് സ്പെക്ട്രം ഓഫ് ലൈറ്റ്. ന്യൂട്ടന്റെ പരീക്ഷണം ഒരു പ്രിസമൊക്കെ വെച്ച് രണ്ട് സാറന്മാർ കാണിച്ചു തന്നിട്ടുണ്ട്. ആ കറക്കിയ വൈറ്റാവും, പ്രിസത്തിൽ കൂടി കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ഈ വെബ്ജിയോൾ എന്ന് പറയുന്ന കളറുകളായി വ്യത്യസ്തമായി അനുഭവപ്പെടും. അത് നമ്മുടെ ഈ കളറിനെ നമ്മൾ കാണുന്നത് ഈ കോൺസ് എന്ന് പറയുന്ന സെല്ലുകൾ, അതിൽ ഈ ലൈറ്റ് പതിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ നമ്മുടെ ബ്രെയിനിലെ വിഷ്വൽ കോർട്ടെക്സ്, നമ്മുടെ ബ്രെയിനിന്റെ പിറകുവശത്താണ്, അവിടേക്ക് എന്താണ് ഊർജ പ്രവാഹമാണ്, ഊർജം അങ്ങോട്ട് പ്രവഹിക്കുകയാണ്. ഊർജത്തെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ഈ വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം അതിനെ ഡീകോഡ് ചെയ്യുകയാണ്. ഡീകോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് റെഡാണ്, വയലറ്റ് ആണ്, ഇൻഡിഗോ ആണ്, ബ്ലൂ ആണെന്ന് തിരിച്ചറിയുന്നത്. ഈ പ്രവൃത്തികളെല്ലാം നടക്കുന്ന ബ്രെയിനിലാണ്. അതിനെ പൊതുവെ പറയുന്ന ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഡീകോഡിംഗ് എന്ന് പറയും. അതിന് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ കണ്ണെന്ന് പറയുന്നത്. നമ്മൾ അദ്വൈതത്തിലും മറ്റും മനസ്സിലാക്കുന്ന പോലെ അറിവ് വിഷയം ആ രീതിയിലൊന്നും അല്ല അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. രണ്ട് രീതിയാണ്, രണ്ട് രണ്ട് രണ്ടിന്റെ രീതി രണ്ടാണ്. അവിടെ പറയുന്നത് നമുക്കിപ്പോ ഇത് ലൈറ്റ് കണ്ടിട്ട് ഞാനിത് ഇപ്പോൾ ആകാശത്തിൽ തന്നെ നീലനിറം കാണും. ആകാശത്ത് നീലനിറം കാണുന്നതിന് കാരണം എന്താണ്? അതെല്ലാം തികച്ചും ഭൗതികമായിട്ടാണ് പറയുന്നത്. സൂര്യന്റെ പ്രകാശം വന്ന് അവിടെയുള്ള മോളിക്യൂൾസിൽ വന്നിട്ട് സ്കാറ്റർ ചെയ്യും, ചെതർ അതിൽ തട്ടിയിട്ട് ഓരോ മോളിക്യൂൾസിലും പ്രകാശം പതിച്ച് അത് സ്കാറ്ററാകും, ചെതറിപ്പോവും. ചെതറുമ്പോഴത്തേക്ക് ഒരു വേവ് ലെങ്ത് കുറഞ്ഞ പ്രകാശമാണ് വയലറ്റും, നമ്മൾ സാധാരണ പറയുന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. ക്രമത്തിന് പറയുന്ന വേവ് ലെങ്ത് കുറഞ്ഞതും ആദ്യം പറയുന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. ഈ വയലറ്റും ബ്ലൂവും വേവ് ലെങ്ത് കുറഞ്ഞതാണ്, അത് കൂടുതൽ ചിതറും ആ പ്രകാശം. റെഡ് എന്ന് പറയുന്ന വേവ് ലെങ്ത് കൂടിയതാണ്, അതധികം ചിതറത്തില്ല. അത് ചിതറുന്നതിന് കാരണം നമ്മുടെ ഈ അന്തരീക്ഷത്തിലുള്ള വായു പടലത്തിലുള്ള മോളിക്കൂളുകളാണ് അതിന് കാരണം. എത്തട്ട് ചെതറുകയാണ്. ചെതറുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ വരുന്നത് വേവ് ലെങ്ത് കുറഞ്ഞ ബ്ലൂ ലൈറ്റാണ്. നമ്മൾ അങ്ങനെയാണ് ആകാശത്ത് ബ്ലൂ ലൈറ്റ് കാണുന്നത്. അതൊക്കെ തികച്ചും ഭൗതികമായ പ്രതിഭാസമാണ്, അതിൽ ഭ്രാന്തിയൊന്നുമില്ല. നമ്മൾ എന്റെ മുമ്പിലിരിക്കുന്ന ഈ ഗ്ലാസിനെ കാണുന്ന പോലെ തന്നെയാണ് ആകാശത്ത് നീല നിറത്തെ കാണുന്നത്. അപ്പൊ ആ പ്രകാശരശ്മികൾ നമ്മുടെ റെറ്റിനി പതിയുന്നു, വിഷ്വൽ കോർട്ടെക്സിൽ പോകുന്നു, ബ്രെയിൻ അതിനെ ഡീകോഡ് ചെയ്യുന്നു, എന്നിട്ട് നീലയാണെന്ന് നമുക്ക് ബോധമുണ്ടാകുന്നു. അപ്പൊ അവിടെ ഒരു ഭൗതിക പ്രതിഭാസം സംഭവിക്കുകയാണ്. റേലി സ്കാറ്ററിംഗ് എന്ന് പറയും സയൻസിന്, ഫിസിക്സിൽ റേലി സ്കാറ്ററിംഗ്, അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ നീല കാണുന്നത് സ്വാഭാവികമാണ്, അവിടെ ഉള്ള നിറത്തെയാണ് നമ്മൾ കാണുന്നത്, നമ്മുടെ കണ്ണ് നമുക്ക് കാണിച്ചു തരുന്നു. അപ്പൊ ആകാശത്തിൽ നമ്മളെന്ത് കാണുന്നു? നീലനിറം കാണുന്നു. അത് ഈ പൊടിപടലങ്ങളുള്ളത് കൊണ്ടാണ്. നമ്മളിതിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രകാശം ഇങ്ങനെ സ്കാറ്റർ ചെയ്യുന്നുണ്ട്, പ്രകാശം നേർരേഖയിലല്ല സഞ്ചരിക്കുന്നു. ചെതറിപ്പോവുകയാണ്. ആശയം നമ്മൾ ഇതിന്റെ പുറത്തു പോയി കഴിഞ്ഞാൽ ശൂന്യാകാശം എന്ന് പറയാമല്ലോ, അവിടെ ചെന്നിട്ട് സൂര്യന് പോയി കഴിഞ്ഞാൽ ഒറ്റ വെളിച്ചമേ കാണാൻ പറ്റും, കാരണം പ്രകാശം നേരെ രീതിയിൽ സഞ്ചരിക്കും. വെളുത്ത വെളിച്ചമേ കാണാൻ പറ്റും സൂര്യനെ നോക്കിയാൽ. സൂര്യനിൽ നിന്നും അകലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറുപ്പ്, കാരണം അവിടെ വേറെ ഒന്നും വരുന്നതിനുള്ള സ്കാറ്ററിങ്ങിനുള്ള വസ്തുക്കളൊന്നും അവിടെ ഇല്ല. ആസിമ ഈ വായുപടലത്തിൽ അകത്ത് നിന്നുകൊണ്ട് നമ്മൾ മേണ്ടോട്ട് നോക്കുമ്പോഴാണ് നീലനിറം കാണുന്നതെന്നും അതിനൊരു ഭൗതികമായ വ്യാഖ്യാനമുണ്ട്. അത് യഥാർത്ഥത്തെ അവിടെ സംഭവിക്കുന്നത് തന്നെയാണ്. ഇത് മരുമരീചിക പോലെ അല്ല, ശരിക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അവിടെ നീലനിറം ഉള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതിനെ ഭ്രാന്തി എന്ന് പറയുന്നത് എന്താണ്? ആകാശ നീലിമ സാധാരണ അദ്വൈതികൾ പറയുന്നതാണ്. അത് ഭ്രാന്തി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആ നിറം നമ്മള് ആകാശത്തിന്റെ ആണെന്ന് ധരിക്കുന്നിടത്താണ് ഭ്രാന്തി, അല്ലെങ്കിൽ അത് ഭ്രാന്തിയല്ല. ഈ ആകാശത്തിന്റെ ആണെന്ന് ധരിക്കുന്നിടത്ത് ഭ്രാന്തി എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. പഴയ കാലത്ത് ആകാശത്തെ കുറിച്ചുള്ള ഒരു ധാരണ എന്തെന്ന് വെച്ചാൽ, ഒന്ന് ആകാശമെന്ന് പറയുന്നൊരു ഒരു പദാർത്ഥമാണ്, അത് നിറമില്ലാത്ത പദാർത്ഥമാണ്, അതിന് നിറമില്ല. അങ്ങനെയാണ് പഴയകാലത്ത് നിറമില്ലാത്ത ഒരു പദാർത്ഥമായിട്ട് അധരിച്ചിരുന്നത്. അപ്പോ ആകാശത്തിന്റെ നീലിമ എന്ന് പറഞ്ഞാൽ ഭ്രാന്തിയാണ്, കാരണം നിറമില്ലാത്തതിന് നീലനിറം കാണും, അതുകൊണ്ടാണ് അതിനെ ഭ്രാന്തി എന്ന് വിളിച്ചത്. ഇന്നതറിയാം ആ നിറം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ നിറമാണ്, ആകാശത്തിന്റെ അല്ല. പക്ഷെ ഇത് അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നീല നിറം ആ ഭ്രാന്തിയാണെന്ന് പറഞ്ഞു, അതാണ് ആകാശ നീലിമ എന്ന് പറയുന്നത്. ആകാശത്തിൽ നിറം എന്ന് പറയുന്നത്, കാരണം ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസാണ്. സ്പേസ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒന്ന്. നമ്മൾ സാറിന് ശൂന്യം എന്ന് പറയുമെങ്കിലും ശൂന്യമായൊരു സ്പേസ് ഇല്ല, എന്തെങ്കിലും ഒന്നില്ലാത്ത ഒരു സ്പേസ് അങ്ങനെയൊന്നും നമുക്ക് അനുഭവത്തിലില്ല. ആകാശത്തിനൊരിക്കലും ശൂന്യമാകാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ശൂന്യം എന്ന് പറയുന്നത് വായുവില്ല എന്നുള്ള അർത്ഥത്തിലാണ്, അത് ശരിയാണ്. മേളോട്ട് ചെല്ലുന്തോറും വായുവിന്റെ ഡെൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വന്ന് വായു ഇല്ലാതെ വരും, അത്രയേ ഉള്ളൂ ശൂന്യം എന്ന് പറഞ്ഞ അർത്ഥം. അല്ലാതെ ശൂന്യ ആകാശം അങ്ങനെ ഒന്നുമില്ല, ഒന്നുമില്ലാത്ത ആകാശമില്ല. ആകാശം എന്ന് പറയുന്നത് എപ്പോഴും ഊർജം നിറഞ്ഞിരിക്കുകയാണ്. ആകാശത്തിൽ എപ്പോഴും ഊർജം ഉണ്ടായിരുന്നു. പഴയകാലത്ത് നമ്മുടെ ഇന്നത്തെ ഊർജ സങ്കല്പമൊന്നും പഴയ ആൾക്കാർക്കില്ലായിരുന്നു, അന്ന് ഈ ഫിസിക്സ് ഒന്നും ഇത്രയും വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ആകാശം എന്ന് പറയുന്നത് ഒരു വസ്തുവായിട്ടൊക്കെ കൊണ്ട് ധരിച്ചിരുന്നത്. അത് ആകാശത്തെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണയും ഉണ്ടായിരുന്നു. ഏകദേശം 200 വർഷത്തോളം ആകാശം എന്ന് പറഞ്ഞാൽ ഈതർ എന്ന് പറയുന്ന ഒരു വസ്തുവാണ് ധരിച്ചിരുന്നത്. ഈതർ എന്ന് പറയുന്ന എന്തോ ഒരു പദാർത്ഥം നിറഞ്ഞിരിക്കുന്നതാണ് ആകാശം എന്ന് 200 വർഷം ശാസ്ത്രലോകം ശാസ്ത്രജ്ഞന്മാര് ധരിച്ചിരുന്നു. എന്നുവെച്ചാൽ കഴിഞ്ഞ 200 വർഷം പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ ഒരു സാധനമേ ഇല്ല. അങ്ങനെ ഈതർ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഇല്ല എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാക്കി. എന്നാൽ ശൂന്യമല്ല, അതിന് സ്പേസ് എന്ന് വെച്ചാൽ എല്ലാത്തിനും ഇടം കൊടുക്കുന്ന ഒന്ന്. അങ്ങനെയുള്ള ആകാശത്തിൽ നിറമുണ്ടെന്ന് ധരിച്ച് അത് ഭ്രാന്തിയാണ്, അതാണ് ആകാശം. മറിച്ച് ആ നിറം, നമ്മൾ കാണുന്ന നിറം പ്രകാശത്തിന്റെയാണ്, സൂര്യപ്രകാശം ഈ വായുമണ്ഡലത്തിൽ ചിതറിയുണ്ടാകുന്ന അതാണ് നിറമാണ്. കാരണം സൂര്യപ്രകാശത്തിലുണ്ട്, നീലനിറം സൂര്യപ്രകാശത്തിലുണ്ട്, മറ്റ് നിറങ്ങളുള്ളത് പോലെ എന്ന് മനസ്സിലാക്കി അവിടെ ഭ്രമമില്ല. അപ്പൊ അവിടെ എന്താണ് ചെയ്യുന്നത്, ഇവിടെയൊക്കെ സംഭവിക്കുന്നത്? ബ്രെയിനുമായി ബന്ധപ്പെടുത്തിയാൽ നമുക്കിതൊന്നും അദ്വൈതത്തിന്റെ വിശദീകരണമൊന്നും അവിടെ ഒത്തുപോകത്തില്ല. അദ്വൈതത്തിന്റെ വിശദീകരണം ഒത്തുപോകണമെങ്കിൽ എന്ത് വേണം? അറിവെന്ന് പറയുന്നത് സ്വതന്ത്രമായി നിൽക്കുന്നതായിരുന്നു. അറിവിന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ടാകും. ബ്രെയിനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് പറയും? അവിടെ ബ്രെയിൻ അറിവിന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ടെന്ന് കണ്ടെത്താൻ പ്രയാസമാണ്. എങ്ങനെ ഫൈനൈറ്റ്? That is neuroscience, scientific explanation. The other side is philosophical explanation. അതാണ് അതിന്റെ വ്യത്യാസം. അതായത് ബ്രെയിൻ സംബന്ധമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ്, വിശദീകരണങ്ങളാണ്. അല്ല, നമ്മൾ ഇവിടെ ഈ അദ്വൈതത്തിലൊക്കെ പറയുന്ന പോലെയാണെങ്കിൽ അതൊക്കെ ദാർശനികമായ വിശദീകരണങ്ങളാണ്. ഇത് രണ്ട് വഴിക്കാണ് സഞ്ചരിക്കുന്നത്. ഇതിനെ കൂട്ടിമുട്ടിക്കാൻ ഒക്കത്തില്ല. നിങ്ങൾക്കിപ്പോ എന്താണോ, കണ്ണിനിപ്പോ കാഴ്ച കുറവുണ്ട്, നമ്മുടെ ഓപ്റ്റിക്കൽ നെർവ് കണ്ണിൽ നിന്ന് ബ്രെയിനിലേക്ക് പോകും, അതിനെന്തോ ഒരു തകരാറുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അദ്വൈതം കൊണ്ട് ചികിത്സിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അദ്വൈതം കൊണ്ട് നമുക്കിതൊക്കെ ഇങ്ങനെ യുക്തി കൊണ്ട് വിശദീകരിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകണം? ന്യൂറോ സയൻസിൽ പോകണം. അവിടെ അതിന് പരിഹാരം ഉണ്ടാവും. അദ്വൈതിയാണെങ്കിലും അല്ലെങ്കിലും എന്തായാലും. അതുകൊണ്ടാണ് ഇത് രണ്ട് കാഴ്ചപ്പാടാണ്. ഒന്നല്ല, ഒന്നാക്കാൻ, ഇതിനെ രണ്ടിനും ഒന്നാക്കാൻ ശ്രമിക്കുന്ന സ്വാമിമാരൊക്കെ ഉണ്ട്. ഇനി പ്രയാസമാണ്. അങ്ങനെ ഒന്നാക്കാൻ ശ്രമിക്കുന്നത് അപകർഷതാബോധം കൊണ്ടാണ്. അപകർഷതാബോധം എന്ന് വെച്ചാൽ ദർശനം, അദ്വൈതം, ഇതിനൊക്കെ ഈ ന്യൂറോ സയൻസ് ഒക്കെ ഒരു ചലഞ്ചാകുമോ വെല്ലുവിളിയാകുമോ നമ്മളെ പിന്നോട്ടടിക്കുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ ഒരേ നുഖത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരുണ്ട്. അതിനൊപ്പം എത്തിക്കാൻ വേണ്ടിട്ട് അതിനു വലിയ കാര്യമൊന്നുമില്ല. രണ്ട് രീതിയാണ്. അതിന്റെ ഏറ്റവും പ്രധാനമായ തകരാറെന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്താണ്, അദ്വൈതത്തിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും പ്രക്രിയകളും എന്ന് വെച്ചാൽ വിചാര രീതികളും ആയിരക്കണക്കിന് ആചാര്യന്മാരും എല്ലാം ഉണ്ടായ സമയത്ത്, ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ ഇവരിങ്ങനെ ഉണ്ടാകപ്പെടുത്തിയ സമയത്ത് ഇവർക്ക് ഈ ബ്രെയിൻ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ഒരറിവില്ലായിരുന്നു. അതിനെ സംബന്ധിച്ച് അവരുടെ അറിവ് സീറോ ആയിരുന്നു. അവരക്കാര്യത്തിൽ തികച്ചു അജ്ഞരായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ അറിവിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രെയിൻ എന്ന് പറയുന്ന ഒന്നിനെ പരിഗണിക്കാതെ ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ബ്രെയിനിലെന്ത് നടക്കുന്നു നിങ്ങൾക്ക് അറിവുണ്ടാകുമ്പോൾ അതുകൂടെ പരിഗണിക്കേണ്ടി വരും. കാരണം അന്ന് ഇത് അങ്ങനെ ഒരറിവില്ലായിരുന്നു. ബ്രെയിനിനെ കുറിച്ചുള്ള ഒരറിവില്ലായിരുന്നു. ബ്രെയിൻ എന്ന് വെച്ചാൽ അന്ന് അവരെന്താ കണക്കാക്കിയത്? ആ സയൻസ് ഡെവലപ്പ്, സയൻസ് ഇല്ലായിരുന്നു. ബ്രെയിൻ സയൻസ് എന്ന് പറയുന്ന ഒരു സയൻസ് ഉണ്ടായിരുന്നില്ല. ബ്രെയിനെ അവർ കണ്ടത് എന്താണ്? ചോറ്, തല ചോറ്, തലയ്ക്കകത്തിരിക്കുന്ന ഒരു ചോറ്, ഇത്രയേ ഉള്ളൂ. ചോറ് പോലെ നമ്മൾ കഴിക്കുന്ന ചോറ് പോലെ ആൾക്കാരെ തലയൊക്കെ പൊട്ടിക്കിടക്കുമ്പം കാണുന്ന ഒരു ചോറ്, ഇത്രയേ ഉള്ളൂ. അതെന്തെങ്കിലും ഉപയോഗമുള്ള സാധനമാണെന്ന്, കാര്യമായൊരു ഉപയോഗമുള്ള ഒരു സാധനം പോലും ചിന്തിക്കാൻ അന്ന് അറിവില്ലായിരുന്നു പഴയ ആൾക്കാർ. പിന്നെ തലവേദനയൊക്കെ വരുമ്പോൾ ഇങ്ങനെ തലയിലൊക്കെ തടവുന്നുള്ളതല്ലാതെ അതി കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് ഒരറിവുണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ഒരു അറിവില്ലാതെയാണ് ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള എല്ലാ ശാസ്ത്രങ്ങളും പഴയ കാലത്ത് ഉണ്ടാക്കി. ഇന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്ന് ജ്ഞാനം എന്ന് പറയുന്ന ഒരു വിഷയം അറിവിനെ കുറിച്ച് പറയുമ്പോൾ ബ്രെയിനെ പരിഗണിക്കേണ്ടി വരുമല്ല, പറയാൻ പറ്റില്ല. പിന്നെ പരിഗണിച്ചാൽ ഒരു ഏകാഭിപ്രായത്തിലെത്തുമെന്ന് ചോദിച്ചാൽ ഇല്ല, ആർക്കും ഏകാഭിപ്രായമില്ല. പലരും അതിനെക്കുറിച്ച് പല പല സിദ്ധാന്തങ്ങളാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ചോദ്യം ചോദിച്ചതിന് ഞാൻ ഉത്തരം പറഞ്ഞാണ്, ബ്രെയിനുമായി ചിന്തിക്കാൻ ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പോയാൽ നമുക്ക് അദ്വൈതവുമായിട്ട് യോജിപ്പിക്കാൻ പ്രയാസമാണ്. ശരിക്കും കൊണ്ട് യോജിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ബ്രെയിൻ നമുക്ക് വിടാനും പറ്റില്ല. എന്തുകൊണ്ട്? തലവേദന ഒന്ന് പാരസെറ്റമോൾ കഴിക്കുമ്പോൾ തലവേദന മാറണമെങ്കിൽ അത് ബ്രെയിനിനെ കുറിച്ച് അറിഞ്ഞാലേ പറ്റും. ഇവിടെ ബ്രെയിനിന്റെ സയൻസാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അദ്വൈതം കൊണ്ട് തലവേദന മാറ്റാൻ പറ്റില്ല. പാരസെറ്റമോൾ എവിടെ വർക്ക് ചെയ്യത്തുള്ളൂ? ബ്രെയിനിലെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മുടെ പ്രായോഗികമായ കാര്യങ്ങൾ നമുക്ക് അതിനെ ആശ്രയിക്കേണ്ടി വരും. തത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പഴയ ജ്ഞാനത്തെ ആശ്രയിക്കാം. ഇത് രണ്ട് വഴിക്കാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒന്നിനെയും തള്ളിക്കളയാൻ പറ്റില്ല. ബ്രെയിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമുക്ക് പാരസെറ്റമോളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്ന അദ്വൈതം പോലുള്ള കാര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് നമ്മുടെ ഉപജീവന മാർഗമാണ് അല്ലേ? ആണോ അല്ലേ? ഇത് നമുക്ക് രണ്ടും വേണം. അത് രണ്ടും കൂടെ ഇട്ട് ഒഴിച്ചു കളയരുത്, കൂട്ടിക്കെട്ടരുത്. അതും ഞാൻ ഈ പറയുന്നതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞതുമായിട്ട് ബന്ധമൊന്നും. ബ്രെയിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ പിന്നെ ബ്രെയിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ ഇന്ന് അതിന്റെ ഒരു ശൈശവാവസ്ഥയിലാണ്. ഇന്ന് ഒരുപാട് പഠിക്കാനും അറിയാനും ഉണ്ടെന്നാണ് അവർ പറയുന്നത്, ന്യൂറോ സയൻസിലും മറ്റും. പശ്ചിമ അദ്വൈതത്തെ സംബന്ധിച്ച് പറയുന്നത് ഈ ഒരു അറിവെന്ന് പറയുന്ന പൂർണ്ണമാണ്, ഇതിനി അറിയാനായിട്ടൊന്നും ശേഷിക്കുന്നില്ല. ഇങ്ങനെയുള്ള വ്യത്യസ്ത നിലപാടുകളാണ്. ശരി.